അധ്യായം 105. അൽഫീൽ, മക്കയിൽ അവതരിച്ചത്. അൽഫീൽ എന്നാൽ ആന എന്നർത്ഥം. പരിശുദ്ധ കഅബ തകർക്കാൻ ആനപ്പടയുമായി പുറപ്പെട്ടവർക്ക് അല്ലാഹു കടുത്ത ശിക്ഷ നൽകിയ സംഭവം വിവരിച്ചതുകൊണ്ടാണ് ഈ അധ്യായത്തിന് ഇപ്രകാരം പേര് നൽകപ്പെട്ടത്. അലം തറ കൈഫ ഫഅല റബ്ബുക ബി അസ്ഹാബിൽ ഫീൽ. ആനക്കാരെ കൊണ്ട് നിന്റെ രക്ഷിതാവ് പ്രവർത്തിച്ചത് എങ്ങനെയെന്ന് നീ കണ്ടില്ലേ? അലം യജ്അൽ കൈദഹും ഫീ തഗ്ലീൽ. അവരുടെ തന്ത്രം അവൻ പിഴവിലാക്കിയില്ലേ? വഅർസല അലൈഹിം തൈറൻ അബാബീൽ. കൂട്ടം കൂട്ടമായിക്കൊണ്ടുള്ള പക്ഷികളെ അവരുടെ നേർക്ക് അവൻ അയക്കുകയും ചെയ്തു. ചുട്ടുപഴുപ്പിച്ച കളിമൺ കല്ലുകൾ കൊണ്ട് അവരെ എറിയുന്നതായ. അങ്ങനെ അവൻ അവരെ തിന്നൊടുക്കപ്പെട്ട വൈക്കോൽ തുരുമ്പ് പോലെയാക്കി.